നമ്മളീ പ്രപഞ്ചത്തെ കുറിച്ച് സത്യം എന്ന് പറഞ്ഞാലും അസത്യം എന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും പറഞ്ഞാലും നമ്മളെങ്ങനെ ചിന്തിച്ചാലും അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഒരു മാറ്റവും വരത്തില്ല. ഒരു നമ്മൾ ചിന്തിച്ചു എന്ന് പറഞ്ഞു പ്രപഞ്ചത്തിൽ ഒരു മാറ്റം വരും. നമ്മളീ മാറ്റം വരും, പ്രപഞ്ചത്തിലൊരു മാറ്റം വരത്തില്ല. നമ്മളെ ചിന്തയ്ക്ക് പ്രപഞ്ചത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചിന്ത പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്ന ഇപ്പോ നമ്മുടെ ചിന്ത വാക്കായിട്ടും പ്രവൃത്തിയായിട്ടും ഒക്കെ മാറുമ്പോൾ നമ്മുടെ ചിന്ത വാക്കായിട്ട് മാറുമ്പോൾ അത് പ്രപഞ്ചത്തെ എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ സ്വാധീനിക്കും. പിന്നെ അത് നമ്മുടെ തന്നെ പലതരത്തിലുള്ള പ്രവൃത്തികളായി മാറും, അതും പ്രപഞ്ചത്തെ സ്വാധീനിക്കും, പ്രപഞ്ചത്തെ മാറ്റും. എന്നുവെച്ചാൽ പ്രപഞ്ചം എന്ന് വെച്ചാൽ കല്ലും മണ്ണുമല്ല, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം മാറ്റും, സർവത്തെയും മാറ്റും. പക്ഷെ കേവല ചിന്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അറിവ്, അതിങ്ങനെ കേവലമായ അറിവെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും ശരി, പ്രപഞ്ചത്തെക്കുറിച്ച് എന്തൊക്കെ അറിവ് നമുക്കുണ്ടായാലും ശരി, ആ അറിവ് എന്താണ്? ഈ പ്രപഞ്ചത്തിന് യാതൊരു മാറ്റവും വരുത്തത്തില്ല. അത് ഗുരുവിന്റെ ചിന്ത വാക്കായി മാറി, അതാണ് നമ്മൾ ഈ വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ അത് വാക്കായി മാറി. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്ത് വരുന്നു? വായിക്കുന്നവരിലും പഠിക്കുന്നവരിലും മാറ്റം ഉണ്ടാക്കും. അസമയത്ത് കേവലം ചിന്തയായി ഉള്ളിരുന്നെങ്കിലോ ലോകത്തെന്തെങ്കിലും മാറ്റം വരുത്തില്ല. ഒരു മാറ്റം വരുത്തത്തില്ല. ആരറിയുന്നു? ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകളെ നമ്മളെങ്ങനെ അറിയും? എന്താ ചിന്തിക്കുന്നത്? അപ്പൊ മനുഷ്യൻ എന്തൊക്കെ ചിന്തിച്ചാലും ശരി, അത് പ്രപഞ്ചത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കത്തില്ല. ഏതുവരെ? വാക്കായും പ്രവൃത്തിയായിട്ടും മാറാത്തിടത്തോളം കാലം. അതുകൊണ്ട് ഈ ജ്ഞാനി ജ്ഞാനി എന്നൊക്കെ പറയുന്നത് അതിന് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോ ജ്ഞാനമായിട്ട് എന്താ, ജ്ഞാനമുണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്നേ അതൊക്കെ മിക്കവാറും കെറുക്കന്മാരാണ്. ഈ കെറുക്കന്മാരാണ് ആൾക്കാരെന്ത് പറയുന്നു, മൗനസിദ്ധന്മാരെന്നൊക്കെ പറയുന്നു. 99% അങ്ങനെ ജനങ്ങൾക്ക് കൃക്കായുണ്ട്. സ്പഷ്ടമല്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് ജനങ്ങൾക്ക് ഒട്ടുമുക്കാൻ ഉള്ളതിന് കൃക്കാണ്. അത്രയേ ഉള്ളൂ. ീ കഴിഞ്ഞൊന്ന് ഒന്നുമില്ല. ആൾക്കാർ ഈ പറയുന്നത് ഒട്ടുമുക്കാല് കാര്യങ്ങളും ബ്രെയിനിന്റെ പ്രോബ്ലമാണ്. അതിനെയാണ് നമ്മൾ സിദ്ധന്മാരെന്നൊക്കെ വിളിക്കുന്നത്. ഒരാളിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു, ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നു, അത് നമ്മൾ പറയും അബ്നോർമൽ എന്ന് പറയും. അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാതെ ഇരിക്കുന്നു, ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുന്നു, ആരോടും ഒന്നും മിണ്ടുന്നില്ല. രണ്ട് എക്സ്ട്രീമാണ്. ഇത് മാനസികമായ പ്രശ്നമാണത്. രണ്ട് അബ്നോർമാലിറ്റിയുടെ അടയാളങ്ങളാണ്. ആ അവരെ മനസ്സിലിങ്ങനെ പല ചിന്തയും നടക്കുന്നു, അതനുസരിച്ച് അന്ന് പൊട്ടിച്ചിരിക്കുന്നു. പറയണം ബഹുമാനായിട്ട് അവിടെ പോകുന്നു ചികിത്സിക്കുന്നതിന് പകരം. ചിലരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് മനസ്സ് രണ്ട് എക്സ്ട്രീമുകളിലേക്ക് പോകുന്നതാണ്. അങ്ങനെയല്ല മനസ്സ് പ്രവർത്തിക്കേണ്ടത്, നോർമലായിട്ടായിരിക്കും. മനസ്സ് നോർമലായി പ്രവർത്തിച്ചാൽ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കും. മറ്റേ ആരുടെയും ദോഷവും കുറ്റമൊന്നുമില്ല, അയാളുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കാത്തവരെ സംബന്ധിച്ച് അത് അവർ പറയും അബ്നോർമലാണെന്ന് പറയും. ഒട്ടുമുക്കാല് സിദ്ധന്മാരും യോഗികളും ഒക്കെ ഈ ടൈപ്പാണ്. കേട്ടില്ല കേട്ടില്ല എന്താ പറഞ്ഞ്? സംസാരിക്കാതിരിക്കുന്നത്. അതിപ്പോ നമ്മളെ കുറെ ജോലി ചെയ്ത് ക്ഷീണിച്ചാൽ എന്ത് ചെയ്യും? നമ്മള് സാധാരണ എന്താ ചെയ്യും? അതുപോലെ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു വിശ്രമം ആവശ്യമാണെന്നുള്ള നിലയ്ക്ക് ഒരു വിശ്രമം എന്നേ ഞാൻ കണക്കാക്കാവും. ഒരു ചെറിയൊരു സമയം നമ്മൾ സംസാരിക്കാതിരുന്നാൽ അതും നല്ലതാണ്. ചെറിയ കാലയളവ് അത് ഏത് അതുപോലെ തന്നെയാണ്. നമ്മൾ ശരീരം കൊണ്ട് ഒരുപാട് അധ്വാനിക്കുന്നു. അപ്പോ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു ഒന്ന് കൃത്രിമമായി ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിത്തിരി ഈ രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ സ്റ്റേജിൽ കയറിയിരുന്ന് തുടർച്ചയായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. തൊണ്ട അടയ്ക്കില്ല നമ്മൾ സംസാരിച്ച നമ്മുടെ പ്രായം. പ്രായത്തിനനുസരിച്ച് ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് ഉണ്ട്. ഞാൻ മുമ്പ് ഇവിടെ അവർക്കറിയാം, രാവിലെ 6 മണിവരെ വൈകുന്നേരം 6 മണിവരെ ക്ലാസ് എടുത്തിട്ടു മുമ്പ് ഇവിടെ. എനിക്കത് പറ്റത്തില്ല, അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ 3 മണിക്കൂറൊക്കെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബാക്കിയുള്ള സമയം റെസ്റ്റ് ആവശ്യമാണ് തൊണ്ടയ്ക്ക്. ഇതൊക്കെ യന്ത്രങ്ങളാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായി നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ പ്രവർത്തനക്ഷമതയെ മനസ്സിലാക്കി, ഇത് കൂടുതലാണെന്ന് കണ്ടിട്ട് നമ്മൾ ഒരു റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോ റെസ്റ്റ് എടുക്കുകയാണ്, എന്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ 6 മണി വരെ ക്ലാസ് എടുക്കേണ്ടതാണ്. എനിക്കൊരു ക്ഷീണം തോന്നിയിട്ടില്ല അന്ന്. പക്ഷെ ഇന്ന് അത് പറ്റുന്നില്ല. അപ്പൊ ഞാൻ സ്വയം തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, ബാക്കി സമയം റെസ്റ്റ്. സംസാരിക്കാറില്ല, വളരെ അപൂർവ്വം സംസാരിക്കാറുണ്ട്, ഫോണിൽ പോലും അധികം സംസാരിക്കാറില്ല. അങ്ങനെ ഒരു റെസ്റ്റ് എനിക്ക് ആവശ്യമാണ്. അതിന്റെ പ്രായത്തിന്റെ ഇത് അല്ല. സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്. നിങ്ങള് ഈ ഇന്ദ്രിയങ്ങൾക്ക് ശേഷിയുള്ളിടത്തോളം പ്രവർത്തിക്കാം, ബാക്കി ഈ പ്രകൃതി തന്നെ നമുക്കൊരു റെസ്റ്റ് തന്നിട്ടുള്ളതാണ് നമ്മൾ ഉറക്കം. ഉറക്കത്തിൽ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും പര്യാപ്തമായ റെസ്റ്റ് കിട്ടുന്നുണ്ട്, കൈക്കും കാലിനും വാക്കിനും. അത് റെസ്റ്റിന്റെ സമയമാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് മതി. ബാക്കിയുള്ള സമയം മുഴുവൻ പ്രവർത്തിക്കാം. അതെയോ? അത്രയുടെ ആവശ്യമുള്ളൂ. അതല്ലാതെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനടുത്ത് നമ്മുടെ ബ്രെയിനിന് എന്തോ പ്രശ്നമുണ്ടെന്നോ, യാതൊരു സംശയം ഇല്ല. എന്നാണ് ആധുനികമായ മനഃശാസ്ത്രവും ന്യൂറോ സയൻസും ഒക്കെ പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യമാണ് അങ്ങനെ എനിക്കിപ്പോ തോന്നുകയാണ്. ഞാനിതൊന്നും എന്റെ പ്രായത്തെയും എന്റെ ശരീരത്തിന്റെ സ്ഥിതിയൊന്നും കണക്കിലാക്കാതെ എനിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അതെന്റെ മാനസികമായൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അല്ലെങ്കിൽ സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഒരു മനുഷ്യൻ അധ്വാനിക്കാൻ കുഴപ്പമില്ല, കൂടുതലായ അയാളുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സമയം മുഴുവൻ അയാളെ വിശ്രമത്തിനും വിനോദത്തിനും വേണ്ടി ചെലവഴിക്കുന്നത് അതുകൊണ്ടാണ്. അതിനപ്പുറം നിങ്ങൾ എന്താണ് ഇങ്ങനെ ദീർഘകാലം മിണ്ടാതിരിക്കുക? നമ്മുടെ പ്രകാശാന് സ്വാമിയൊക്കെ ഇരുന്നത് പോലെ. എന്തിനാ പ്രകാശാന് സ്വാമി ഇങ്ങനെ ദീർഘകാലം മൗനവ്രതത്തിൽ ഇരുന്ന്? എന്തിനാണ്? മോക്ഷം കിട്ടാൻ വേണ്ടിയാണോ? അല്ല, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തായിപ്പോയി, പുറത്താക്കി. അപ്പോ അതിനോടുള്ള എന്താണ്, എന്താണ് പറയുന്നത്, അതിനോടുള്ള പ്രതിഷേധം, പ്രതിഷേധം മോഹനം, പ്രതിഷേധം കൊണ്ടാണ് മോഹനം തീരുന്നത്. അത് തന്റെ ഒരു, അതൊരു വഴിയാണ്. ഗാന്ധിജിയുടെ സത്യഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അതൊരു സമരമാർഗമായിട്ട് സ്വീകരിക്കാം. പക്ഷെ അതിനെ സമരമായിട്ട് തന്നെ കാണണം. അത് വേണമെങ്കിൽ ഒരു സമരമാർഗമായിട്ട് പ്രതിഷേധം ഉണ്ടാതിരിക്കുക, നിരാഹാരം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതങ്ങനെ തന്നെ കാണണം. അത് വരെ ആത്മീയമായ വരെ ഒന്നുമില്ല. ഗാന്ധിജി പറയുന്നത് സത്യാഗ്രഹം ആത്മീയം ഒന്നാണ്, അങ്ങനെയാണെങ്കിൽ ഉണ്ട്. പിന്നെ അതൊക്കെ വ്യാഖ്യാനിക്കണം. അപ്പൊ അതൊരു പ്രതിഷേധമാണ്. നിലവിലിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ എന്താണ് തന്നെ അടിച്ചമർത്തുമ്പോൾ അതേ ശക്തിയിൽ തിരിച്ചടിക്കാൻ തനിക്ക് ശേഷിയില്ല, താൻ പരാജയപ്പെട്ടു പോകും എന്നാ അതിനോട് പ്രതിഷേധിക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതാണ് അഹിംസാത്മകമായ സമരം, അതായത് മൗനം. അതാണ് അതിന്റെ വാസ്തവം. പ്രതിഷേധം തന്നെ അല്ലാതെ സ്വാഭാവികമായ രീതിയിൽ ഒരാളിങ്ങനെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് പിന്നെ രമണ മഹർഷി മിണ്ടാതിരുന്ന എന്താണ്? ചെറിയ പ്രായത്തിൽ തന്നെ രമണ മഹർഷി മിണ്ടാതിരുന്ന ഒരു സംശയം വേണ്ട. അത് രമണ മഹർഷിയുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നത്തില്ല. ന്യൂറോ സയൻസ് അതാ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രീയമായി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോ പിന്നെ അതിന് വരുന്ന ചോദ്യം ഇതാണ്, അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു. ഗുണം ചെയ്തു, അത് ഗുണം ചെയ്തു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, മിണ്ടാതെ ആരോട് സംസാരിക്കാതെ ഏകാന്തതയിരുന്നു. പിന്നെ അങ്ങനെ ഏകാന്തതയിരുന്ന് ചിന്തിച്ച്, അങ്ങനെ ഏകാന്തതയിരുന്ന് ചിന്തിച്ച് പലതും കണ്ടും കേട്ടും പഠിച്ചു. അങ്ങനെ ഒരുപാട് അറിവുണ്ടായി. അത് ശരിയാണ്, അറിവുണ്ടായി. രമണമഹർഷിക്ക് അറിവില്ലെന്നല്ല ഞാൻ പറയുന്നത്. മൗനത്തിലേക്ക് തള്ളിവിടുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ തള്ളിവിടുന്നത്. പിന്നെ അത് എന്താണ് വലിയൊരു ഡിപ്രഷനിലേക്ക് പോകാതെ അതിൽ നിന്ന് കരകയറാൻ പറ്റും. അത് അങ്ങനെയുണ്ട്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ടാകുമ്പോൾ കുറച്ചു കാലം ആ ഡിപ്രഷനിലേക്ക് പോകുന്നവർ ഭയങ്കര ആന്തരികമായ സംഘർഷമായിരിക്കും, ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷെ എൻ്റെ ഒരു പീരീഡുണ്ട്. അത് കഴിയുമ്പോൾ അവർ അതിൽ നിന്ന് മുക്തരായിട്ട് വീണ്ടും ആക്റ്റീവാകും. OCD എന്നൊക്കെ പറയും. അപ്പോൾ ഈ ബ്രെയിനിന്റെ പല സ്പെക്ട്രമുണ്ട്. അതിലൊരു പ്രത്യേക സ്പെക്ട്രത്തിലാണ് സംഭവിക്കുന്നതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനിപ്പം ആത്മീയതയിൽ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുത്താലും ശരി, അതൊരു മോശം കാര്യം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ആത്മീയക്കാരും അതൊക്കെ മനസ്സിലാക്കണം, മോശമായൊരു കാര്യം എന്നുള്ള രീതിയിലല്ല. പക്ഷെ അത് അതിന്റെ പരിണാമം ചിലർക്ക് മോശമായി വരും, ചിലർക്ക് നല്ല രീതി വരും. രമണ മഹർഷി നല്ല രീതി വന്നു, ചിലർക്കങ്ങനെയല്ല, അത് കടുത്ത ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ അവർക്കൊരിക്കലും തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ നിങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞ എന്താണ് മോഹിനി സിദ്ധൻ എന്ന് പറഞ്ഞാൽ ഇനി രക്ഷയില്ല, പോയി. അങ്ങനെ വരുന്ന അതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ കൂടെയുണ്ട്, അവർ കഥകൾ കൂട്ടിച്ചേർക്കും, ഇതിനോടുകൂടി കഥകൾ കൂട്ടിച്ചേർത്ത് ഇതിനെ ഇങ്ങനെ പെരുക്കി പെരുക്കി പെരുക്കി പെരുക്കി വലുതാക്കി കൊണ്ടുവരും. അത് കഥകൾ കൂട്ടിച്ചേർക്കുന്നവരാണ്. ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, രമണ മഹർഷി സമാധിയാകുന്ന സമയത്ത് നിത്യചൈതന്യ അവിടെ ഉണ്ടായിരുന്നു. ശരിയാണോ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടായിരുന്നു ഇല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ രമണ മഹർഷിയുടെ ശരീരത്തിൽ നിന്നൊരു വലിയ പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്ന്, അത് രമണ മഹർഷി നിത്യചൈതന്യ കണ്ടു എന്ന് വേറൊരാൾ പറയുന്നു. ഉണ്ടോ അങ്ങനെ? അത് നിത്യചൈതന്യ കാണാൻ വേണ്ടി എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. അപ്പോ ഞാനവിടെ ചെന്നപ്പോ പറഞ്ഞ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, ഇയാൾ എന്താ കാണിക്കുന്നത്? എന്നോട് കാണാൻ വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഗുരു അത് നോക്കില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞു. പരസ്യമായിട്ട് ഒരുപാട് ഭക്തന്മാരുമ്പേ എന്നെ പറഞ്ഞു, ഇയാൾ കാണിക്കുന്ന ഇതെന്താണ്? എന്നോട് കാണാൻ വരണമെന്ന് പറഞ്ഞ് ഒരുപാട് ഭക്തന്മാരവിടെ നിൽക്കുകയാണ്. പിന്നെ കാണാൻ വന്നപ്പോ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഗുരുകുലത്തിന് മുമ്പ് ഇന്നപ്പോ പെട്ടെന്ന് മുനിനാരായണ പ്രസാദ് അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നോട് പറഞ്ഞു, സ്വാമി ദേഷ്യപ്പെടരുതേ. ഇപ്പൊ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒരു ചെറിയ മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് തണുത്ത്. എനിക്കത് അറിയില്ലായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ ചെന്ന് ചോദിക്കുക. അങ്ങനെ എന്നോട് പറഞ്ഞോ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒരു ചെറിയ, അത്രയും പറഞ്ഞാൽ മതി, ബുദ്ധിക്ക് ഒരു ചെറിയാന്ന് പറഞ്ഞാൽ ബാക്കി പറയണ്ടത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വല്ലതും പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? എന്തെങ്കിലും ഈ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോ അംബം ഭട രാവണന്നും പറഞ്ഞ് അന്തം വിട്ട് നിൽക്കരുത്. നമ്മൾ ചിന്തിക്കണം എന്താ സംഭവിക്കുന്നതെന്നുള്ളതായി. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു വിരോധമില്ല. ആ സമയത്ത് എനിക്ക് ദേഷ്യം ഒന്നും വരുന്നത് ശരിയാ, കാരണം ഞാനൊരു മനുഷ്യനാണ്. ഒരു കത്തയക്കുന്നു ഒന്ന് വരണം കാണണം എന്ന് പറഞ്ഞ് കത്തയക്കുമ്പോ ഉദ്ദേശവും ഇല്ലാതിരിക്കണം എന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റില്ല, മനുഷ്യനായ ദേഷ്യം വരത്തില്ല, എനിക്കും ദേഷ്യം വരും. അപ്പോഴാണ് ഇദ്ദേഹം വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞ്, ഞാനങ്ങ് കൂളായി. ഓ, അതാണോ പ്രശ്നം? പിന്നെ എനിക്ക് ദേഷ്യമൊന്നും വന്നു അവിടെ. അന്ന് ഈ ആശ്രമത്തിൽ അവിടുത്തെ കണക്കൊക്കെ നോക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാളുണ്ടല്ലോ, ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, എന്താ പേര്? ഒരു സീനിയറായ ഒരാള്. ആ പേരെന്താണ്? ആ, അദ്ദേഹം എന്നെ ഒന്ന് സമാനിപ്പിച്ചു. ഈ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്നോട് ഒന്ന് പറഞ്ഞു, സ്വാമി അത് അങ്ങനെ അല്ല കാര്യം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കണ്ട. ഓരോരുത്തരുടെ മാനസിക അവസ്ഥ നോക്കിയിട്ട് വേണം. ഞാനങ്ങനെ കേട്ടിട്ടില്ല പറഞ്ഞായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നായിട്ട്. എന്നാൽ ഇതിന്റെ വേറൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അത് കേട്ടതല്ല വായിച്ചാണ്. രമണ മഹർഷി സമാധിയാകുന്ന രാത്രിയാണെന്ന്, അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യൻ പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം സമാധിയാകുന്നതിന്റെ അസുഖം ആയിരുന്നല്ലോ, ദൈവം മരിച്ചു പോകുമെന്നുള്ള ആ സങ്കടത്തെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രകാശജ്വാല ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നു. പെട്ടെന്ന് ഇദ്ദേഹം കയറി അകത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് എഴുതി വച്ചിരിക്കുന്നതാണ്, ഇതേ സമാധിയായി. അത് ഇദ്ദേഹത്തിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ പോയാണ്, ഉൽക്കാപതനമാണ് സംഗതി. അതിന് ഇദ്ദേഹം എന്താക്കി, രമണ ഋഷിയുടെ ദേഹത്തിൽ നിന്ന് പോയി ഒരു പ്രകാശമാക്കി. അത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ മാനസിക വിഭ്രാന്തി കൊണ്ട് തോന്നിയാണ്. ഇതിങ്ങനെ നമ്മൾ ആകാശത്ത് നോക്കിയിരുന്ന ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നതാണ്. അപ്പൊ ആരെങ്കിലും സമാധിയാവണമെന്നൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതിൽ എന്താണ്, നമുക്ക് സ്തുതിക്കാനും നിന്ദിക്കാനും ഒന്നും അതിനകത്തൊന്നുമില്ല. അങ്ങനെ തന്നെ ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ ധരിക്കരുത്. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം സമാധി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഉൽക്ക വീഴുന്നതും അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നതിലും കാര്യമില്ല. ഇതിനെയാണോ പിന്നെ ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയത്തില്ല. അത് രാത്രി എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്, ഇങ്ങനെ ഒരിടത്ത് വായിച്ചത്. അന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് എവിടെയും മഹത്വത്തെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുണ്ട്. അതിന്റെ എന്താണ് അതിന്റെ വശങ്ങളെന്നുള്ളതിനെ കൂടി ചിന്തിച്ച് പറഞ്ഞു എന്നുള്ളത്. അപ്പോ ഋഷിക്ക് ഒരുപാട് അറിവുണ്ടായി, ഒരുപാട് പേരോട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാണ്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടി. അത് ഏകാന്തതയിരുന്ന് എന്ത് ചെയ്തു, ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന് അദ്ദേഹം ഉത്തരം കണ്ടെത്തി. ഒരുപാട് വിഷയങ്ങൾ അത് പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചോദിക്കുന്നവരോടത്തെല്ലാം അതിന് കൃത്യമായി മറുപടി പറയാനും പറ്റി. എന്നുവെച്ചാൽ ആത്മീയമായ ഒരുപാട് അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ശരിയാണ്, അത് തർക്കമറ്റ സംഗതിയാണ്. നമ്മള് അതാണ് പറയുന്നത്, ആരായാലും പൊതുവാണ്, നമ്മള് ഏതെങ്കിലും ഒരു കാര്യത്തെ വളരെ ഗാഢമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. അതാണ് ഞാൻ പറയുന്നതല്ല, യോഗശാസ്ത്രം പറയുന്നത്. നമ്മൾ എങ്ങനെ ഭാവന ചെയ്യുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിൽ എങ്ങനെയാണോ ഒരു രൂപത്തെ ഭാവന ചെയ്യുന്നത്, അപ്പോൾ ആ ഭാവന തീവ്രമാകുമ്പോൾ, അതിനാണ് ധ്യാനം എന്ന് പറയുന്ന ഭാവനയാണ്, അതങ്ങോട്ട് തീവ്രമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സ് തന്നെ ആ രൂപത്തെ പ്രാപിക്കും, നമ്മൾ ഭാവന ചെയ്യുന്ന രൂപത്തെ പ്രാപിക്കും. ബാഹ്യമായി എങ്ങനെയാണോ ഞാൻ ഈ പുസ്തകത്തെ പ്രത്യക്ഷമായി കാണുന്നത്, അതുപോലെ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച, നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലൊരു രൂപത്തെ സൃഷ്ടിക്കുമ്പോൾ നമുക്കത് പ്രത്യക്ഷമായി വരും, മാനസികമായ പ്രത്യക്ഷം അങ്ങനെ വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ജഗതിയുടെ ഒരു കോമഡിയുണ്ട് കണ്ട്, നമ്മൾ ഒരുപാട് ചിരിച്ചു, എന്നിട്ട് വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇതിനു മുമ്പ് അതൊക്കെ എന്ത് ചെയ്തു, ആ കോമഡിയുടെ സീൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിരിക്കും. കണ്ടിട്ടല്ല പിന്നെ എന്താണ്, മുമ്പ് കണ്ടതല്ലാതെ ഇപ്പം നമ്മുടെ മനസ്സിന്റെ മനസ്സിൽ ആ രംഗം വരികയാണ്. മനസ്സ് ആ രംഗത്തെ സൃഷ്ടിക്കുക, ആ മനസ്സാ രംഗത്തെ സൃഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്മൃതി രൂപത്തിൽ നമ്മൾ ആനന്ദിക്കുന്നു അല്ലേ. പണ്ട് അത്രയും എഫക്റ്റ് കാണില്ല, ചിലപ്പോൾ അതിലും വലിയ എഫക്റ്റായിരിക്കും. ഇപ്പൊ മനസ്സൊരു രൂപത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, മനസ്സിന്റെ തീവ്രതയിൽ മനസ്സൊരു രൂപത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മനസ്സ് രൂപത്തെ പ്രാപിക്കുന്നതാണ്. മനസ്സിന് അങ്ങനെ ഒരു ശേഷിയുണ്ട്. അതിപ്പോ നമ്മള് സുഖത്തെ അനുഭവിക്കുന്ന അങ്ങനെയാണ്, ദുഃഖത്തെ അനുഭവിക്കുന്ന അങ്ങനെയാണ്. സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ളില് സുഖം പ്രത്യക്ഷപ്പെടുകയായിരുന്നു, ഉള്ളില് ദുഃഖം പ്രത്യക്ഷപ്പെടുകയായിരുന്നു. മനസ്സിൽ സുഖം പ്രത്യക്ഷപ്പെടുന്നു, ദുഃഖം പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ അദ്വൈത സിദ്ധാന്തമാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു? സുഖിയും ദുഃഖിയുമായി മാറുന്നു. അപ്പൊ ഈ ദേവതകളെയൊക്കെ സാക്ഷാത്കരിക്കുന്നിടത്ത് ഇതാ സംഭവിക്കുന്നു. നിരന്തരമായി അങ്ങനെ ഭാവന ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കങ്ങനെ ഉള്ളിൽ അത് പ്രത്യക്ഷപ്പെടും. അത് ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല, ചിലപ്പോൾ അത് പുറമെയാണെന്ന് നമുക്ക് തോന്നും. അതിന്റെ തീവ്രത വന്നു കഴിഞ്ഞു സാധാരണ സംഭവിക്കുന്ന കാര്യമാണെന്ന് അദ്വൈതികളും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അദ്വൈത ഗ്രന്ഥങ്ങളിൽ പറയും, വാചസ്പതി മിശ്ര ഒരു ഉദാഹരണം പറയും. ഒരാൾ കടുത്ത തണുപ്പിൽപ്പെട്ടു, അപ്പൊ അയാൾ ആഗ്രഹിക്കുകയാണ് കുറച്ച് തീയുണ്ടായിരുന്നെങ്കിൽ തീ കായാമായിരുന്നു. അയാളിങ്ങനെ ആഗ്രഹിക്കുകയാണ്, പക്ഷെ ഐസിൽ കിടക്കുകയാണ്, അവിടെ എവിടെ നിന്നാ തീ? പക്ഷെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു അയാൾ കാണുന്ന എന്താണ്? തന്റെ മുമ്പിൽ ഒരു തീ ജ്വാല. മാത്രമല്ല അവിടെ എന്ത് വരുന്നു? തനിക്ക് ചൂടും അനുഭവപ്പെടുന്നു, തനിക്ക് ചൂടും അനുഭവപ്പെടുന്നു. ഇത് വാചസ്പതി മിശ്രം മാത്രം പറയുന്നതല്ല, ബെന്യാമിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബെന്യാമിൻ ഉണ്ടോ? അവിടെ ഏതാ പുസ്തകം? അതിനകത്ത് ഇതുപോലെ ചില ഉദാഹരണങ്ങൾ പറയും. വായിച്ചിട്ടുണ്ടോ? ഇതുപോലെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അവിടെ ആ മരുഭൂമിയുടെ എന്താണ് തീക്ഷ്ണമായ ജീവിതത്തിൽ നേരെ വിപരീതമായ സുഖകരമായ അയാളുടെ അനുഭവങ്ങൾ. അത് വെറും ഭാവനയായിട്ടല്ല തോന്നുന്നത്, യഥാർത്ഥമായിട്ട് തന്നെ അനുഭവപ്പെടും. അതാണ് ഇഷ്ടദേവൻ മുമ്പ് വന്നിരുന്ന് വർത്തമാനം പറയുന്നത്, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ഞാൻ പറയുന്നു വിചാരിക്കരുത്, വാചസ്പതി മിശ്രം പറയുന്നു. അതങ്ങനെ സംഭവിക്കാം, അത് ഒരു യാഥാർത്ഥ്യ ബോധമാണ്. അദ്വൈതകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിനും അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യ ബോധമേ ഉള്ളൂ. ഒറിജിനൽ ശിവൻ വന്ന് മുമ്പ് നിന്നാലും ഈ ശിവനായാലും രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എന്തുകൊണ്ട്? രണ്ടിന്റെ യാഥാർത്ഥ്യം ഒന്ന് തന്നെ, ഒരു വ്യത്യാസമൊന്നുമില്ല. അപ്പോ അത് മാനസികമായ സൃഷ്ടിയാണ് എല്ലാം. അത് ആരുടെ എന്നുള്ളതല്ല, ആരുടെ ആയാലും ശരി എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളും പറയുന്നത്. ബെന്യാമിൻ എന്ന് വേണമെങ്കിൽ പറയുന്നത്, ബെന്യാമിൻ പറയുന്നു അത് വായിച്ച വായിച്ചു ഒന്നും വായിക്കത്തില്ല. കുറേയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഇന്നെന്താണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് ചിന്തിക്കുന്നു, പറയുന്നു, കുറെയൊക്കെ എല്ലാം പറ്റില്ല. എന്നാലേ ലോകം മാറുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചിന്തകൾ, നമ്മൾ ഈ ലോകത്തെ കുറിച്ച് എന്തൊക്കെ ചിന്തിച്ചാലും ശരി, ഈ ലോകത്തിനൊരു ചുക്ക് സംഭവിക്കത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അദ്വൈതം ചിന്തിച്ചാലും ദ്വൈതം ചിന്തിച്ചാലും ഇനി മറ്റെന്തെങ്കിലും ചിന്തിച്ചാലും ശരി, ഇതൊന്നും ഈ ലോകത്തിൽ ലേശത്തില്ല, ലോകത്തിനൊരു മാറ്റവും വരുത്തത്തില്ല. ഈ പറഞ്ഞു വരുന്നതെന്നാണ് നേരല്ല ദൃശ്യം ഇത്, നേരല്ല ദൃശ്യം ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഈ വിശദീകരണം കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയ ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കേവലം ഒരു അറിവ് മാത്രമാണ്. അതുകൊണ്ട് എന്താണ് ഈ ലോകം, ലോകത്തിനൊരു മാറ്റവും വരത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാ പിന്നെ മാറിയ ഒരു ലോകത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ലോകം മാറിയാലേ അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് അതുകൂടെ മനസ്സിലാക്കിയാലേ ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാകും. തത്വജ്ഞാനി കാണുന്ന വേറെ ഒരു ലോകമാണെന്നൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ അബദ്ധമാണ്. എന്തുകൊണ്ട്? അറിവിന് ഗുരു ജനിച്ച കാലം, ബാല്യകാലം, യൗവനം, ആ കാലത്തെ അല്ല ഗുരു സമാധിയാവുമ്പം കണ്ടല്ല ലോകം. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ വലിയ പാടാണ്. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഗുരു ജനിച്ച കാലം, ബാല്യകാലം, ആ കാലത്തെ അല്ല ഗുരു സമാധിയായപ്പോ കണ്ടതെന്ന്. എന്താ അവിടെ സംഭവിച്ചത്? ഗുരുവിന്റെ വാക്കും പ്രവൃത്തികളും ലോകത്തെ മാറ്റി. ആ മാറിയ ലോകമാണ് ഗുരു പിന്നെ കണ്ടത്. അതിലെ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു. അപ്പോ തന്റെ ചുറ്റുപാടുകളുള്ള ആ ലോകത്തെ മാറ്റി എന്താണ്? തന്റെ വാക്കും തന്റെ പ്രവൃത്തികളുമാണ് മാറ്റിയത്. എന്തുകൊണ്ട് മാറത്തില്ലെന്ന് പറഞ്ഞു? വെട്ടുപോകരുത്. പഴയ ആകാശവാണിയിലെ വാർത്ത പോലെ ആകരുത്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കും പിന്നെ കേൾക്കത്തില്ല. പഴയ പണ്ടത്തെ റേഡിയോയിലേ അതുപോലെ ആകരുത്. പണ്ട് ഡൽഹിയിലെ വാർത്ത വായിക്കുന്ന കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്നും കാണത്തില്ല. ഇങ്ങനെ നമ്മൾ കേട്ടോണ്ട് വിഷു എന്ന് പറഞ്ഞങ്ങ് വീണ്ടും ഇങ്ങനെ വരും. അത് കാറ്റ് കൊണ്ടുപോകുന്നതാണ് എന്ന് തോന്നും. അതുപോലെ പറയുന്ന മുഴുവൻ കേൾക്കും. ലോകത്തെ എന്താണ് മാറ്റില്ല എന്ന് പറഞ്ഞത്? ചിന്തകൾ മാറ്റത്തില്ല. പിന്നെ എന്ത് മാറ്റം എന്ന് പറഞ്ഞു? ആ അതാണ് എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ്. ഒരു ഇതൊക്കെ ചിന്തിച്ചിട്ട് മരുത്തുമാമനെ ഗുഹയിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. ചിന്തിക്കാൻ അവിടെ ഇരുന്നും ചിന്തിക്കാൻ പറ്റുമല്ലോ അല്ലേ? അത് വേറൊരു കാര്യം. മാറ്റിയതെന്നുള്ളതാണ്. അത് മറ്റൊരു വിഷയം. ചിന്തയെ വാക്കിനെയൊക്കെ മനസ്സങ്ങനെ സ്വാധീനിക്കുന്നു, അതിനെക്കുറിച്ചല്ലല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്തു. ആ പോയിന്റ് മനസ്സിലാക്കും. ഞാനി എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. മനസ്സിലായോ? എന്തുകൊണ്ട്? ഞാനോ അല്ലെങ്കിൽ അറിവെന്ന് പറയുന്ന എവിടെ നടക്കുന്നു? എന്റെ ഉള്ളിൽ നടക്കുകയാണ്. പിന്നെ വ്യത്യാസം വരുന്ന എവിടെ? അതുകൊണ്ട് വ്യത്യാസം ഉണ്ടെന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഗുരുവിന് വേണമെങ്കിൽ മെത്തോമലയില് അരുവിപ്പുറത്തെ ഉപയോഗിക്കാത്ത കയറി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. ഇതെന്തെങ്കിലും വരുമായിരുന്നു. നമ്മളിന്ന് ഇത് ചർച്ച ചെയ്യൂ ചെയ്യൂ. അതെ, ഇത് ചെയ്തിരുന്നെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞ കേട്ടതൊന്നും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ചെയ്തിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ. ചോദിക്കുന്ന കേട്ടാത്തൊന്നും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയെന്നാണോ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞത് ശരിയല്ലെന്നാണോ പറയുന്നത്? ആ എന്നാ ഓക്കെ, എന്നാ ശരി. സമ്മതിച്ചു. അങ്ങനെ അത് തന്നെ നമ്മള് ഇത് എന്ന് പറഞ്ഞോ, അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത, ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അദ്വൈതത്തിന്റെ ബുക്കുകളൊന്നും വായിച്ചിട്ടില്ലാത്തതാണ്. അദ്വൈതികളുടെ ഒരു തെറ്റിദ്ധാരണ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ആ തെറ്റിദ്ധാരണ എന്ന് നിങ്ങൾ മനസ്സിലാകണം. അവിടെയാണ് പ്രശ്നം. ഇത് കേൾക്കുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് മനസ്സിലാകും. അദ്വൈതമൊക്കെ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും എന്താ ഈ പറയുന്നതെന്ന്. അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എന്താണ് ഇപ്പോ പ്രജ്ഞാനന്ദയും കാഴ്സനും കൂടെ ചെസ് കളിച്ചെന്നല്ലേ, എന്താ ഈ സമനിലയിൽ പിരിഞ്ഞു അല്ലേ. ഇനി അടുത്ത് വരുന്ന ടൈ ബ്രേക്കറാണ്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നല്ലോണം അറിയണം. ടൈ ബ്രേക്കർ എന്താണെന്ന് അറിയാമോ ചെസ്സിലെ? ഇല്ല. ആ അപ്പൊ എങ്ങനെയാണ് അതിന്റെ പോയിന്റുകൾ കണക്കാക്കുന്നത്? പോയിന്റുകൾ എങ്ങനെയാണ് ഗുണിക്കുന്നത്? കൂടുതൽ വരുന്ന കുറവ് വരുന്നത് എങ്ങനെ കണക്കാക്കും? ഇതൊക്കെ അറിഞ്ഞാല് ടൈ ബ്രേക്കർ മനസ്സിലാക്കും ചെസ്സിലെ. പിന്നെ എന്താണ്, അവരെന്ത് ഗെയിമാണ് കളിച്ചത്? അറ്റാക്കിംഗ് ഗെയിമാണോ ഡിഫെൻസീവ് ഗെയിമാണോ? പിന്നെ ഏത് മെത്തേഡാണ് അവരുപയോഗിച്ചത്? സ്വന്തം മെത്തേഡാണോ? അത് നിലവിലിരിക്കുന്ന എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് അവരുടെ മൂവ്മെന്റ്സ് എങ്ങനെയായിരുന്നു? ഇതൊക്കെ ചെസ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾക്കേ അത് മനസ്സിലാവും. അല്ലെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുപോലെയാണ് ഈ വിഷയം. അതുപോലെയാണ് പറയുന്ന ചില കാര്യങ്ങൾ എന്തിനു പറഞ്ഞു നമുക്ക് മനസ്സിലാവും. അതായത് ഈ പ്രപഞ്ചത്തെ നമ്മളിങ്ങനെ തത്വജ്ഞാനിയായി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ പ്രപഞ്ചത്തെ അയാൾ കാണുന്നത് മിഥ്യാപ്രപഞ്ചത്തെ കാണുന്നു, ജ്ഞാനമയമായ പ്രപഞ്ചത്തെ കാണുന്നു, കൊക്കാണ് കോണാണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അദ്വൈതികൾ ഇങ്ങനെ പ്രസംഗിക്കും. അപ്പോ അങ്ങനെയൊന്നും ഒരു കാഴ്ചയിലും ഒരു വ്യത്യാസവും വരത്തില്ല. നേരത്തെ കണ്ട പോലെ തന്നെ എന്ത് ചെയ്യും തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ജ്ഞാനം നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും അത് പ്രപഞ്ചത്തിൽ ഒരു മാറ്റവും വരുത്തത്തില്ല. ഇതാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ മാറ്റങ്ങളൊക്കെ എവിടെ സംഭവിക്കൂ? നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ചിന്തകളുടെ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും സംഭവിക്കും. അത് നമ്മുടെ ശരീരത്തിന് പുറത്ത് അതിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിലൊരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അത് ഏതുവരെ ഉണ്ടോ അവിടെ മാത്രമേ നമ്മുടെ ചിന്തകൾക്ക് സ്വാധീനം ഉണ്ടാവും. കാരണം അത് അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. CNS എന്ന് പറയും. ഇതിനപ്പുറത്തോട്ട് പോയി ഇപ്പൊ എന്റെ ചിന്ത നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. നിങ്ങളെ സ്വാധീനിക്കുമോ? നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും. എന്തുകൊണ്ട്? അപ്പോ നിങ്ങളെന്ത് ചെയ്യും? എന്നെ കണ്ടിട്ട് നിങ്ങളുടെ ഭാവനകൾ ഉണരും, നിങ്ങളുടെ ഉള്ളിലെ ഭാവനകൾ ഉണരും. എന്നിട്ട് നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്, ഞാനല്ല. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ഇപ്പൊ കണ്ണുകൊടച്ച് കുറച്ച് സമയം ഇരിക്കുകയാണ്. അതുകൊണ്ട് ഓ സ്വാമി എത്ര പെട്ടെന്ന് ആ നിറവികൽപ്പ സമാധിയിലേക്ക് പോയത്. ഇങ്ങനൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഭാവനകൾ ഉയർന്നിട്ട് അത് നിങ്ങളെ സ്വാധീനിക്കും, നിങ്ങളുടെ ഒരുപാട് മാറ്റം ഉണ്ടാക്കും. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നെ അനുകരിച്ചിട്ട്. നിങ്ങളും അത് തന്നെ ചെയ്യും, യാതൊരു സംശയം വേണ്ട. അങ്ങനെ അനുകരിച്ചിരിക്കുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ സ്വാമിക്ക് സമാധി എളുപ്പം കിട്ടി, നമുക്കൊന്നും കിട്ടുന്നില്ല, ഡിപ്രഷനാകും. പലതരത്തിലുള്ള സ്വാധീനം നിങ്ങളുടെ ഉണ്ടാകും. ഞാൻ വെറുതെ ഇരുന്നാണ്. പക്ഷെ ആ സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ്. ഞാൻ നിരപരാധിയാണ്. ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത്. അടിസ്ഥാനപരമായി ആത്മീയത വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മുടെ ഭാവനകൾ കെട്ടിപ്പൊക്കുന്ന ഒരു കൊട്ടാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും നല്ലതും വരും, ചീത്തയും വരും, എല്ലാം വരും. അപ്പോ നമ്മുടെ ഉള്ളിലെ അറിവിന് നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ അറിവ് നേടിയാലും അതിന് ഈ പ്രപഞ്ചത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ചത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ പ്രപഞ്ചത്തിന് മാറ്റം വരും. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഏതോ എവിടുന്നാ തുടങ്ങിയെന്ന് എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നറിയാൻ അതിനു മുമ്പ്. അതാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. എന്താണ് അതിനു മുമ്പ്? ആ അവിടുന്ന് തന്നെ ആ പറഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഇത് പറഞ്ഞു തുടങ്ങി. ഇന്നത്തെ സംഭാഷണം മുഴുവൻ ആദ്യം തുടങ്ങി. അവിടെന്നാണ് ഞാൻ സംസാരിച്ചത്. നമ്മുടെ ഈ എന്താണ് നമ്മുടെ ഈ കണ്ടിന്യൂറ്റി അത് വിട്ടുപോകും. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോ അത് മുറിഞ്ഞു പോകുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ പഴയ ബന്ധം വിട്ടിട്ട് ചിന്തിക്കരുത്. പഴയ ബന്ധം നിലനിർത്തി വേണം ചിന്തിക്കാനും മനസ്സിലാക്കാനും. എപ്പോഴും അതൊരു ശീലം നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇത്? പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് മനസ്സിലായ ഈ അറിവ്, ഈ ജ്ഞാനം എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക്, പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഇത് തെളിയിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരിതാണ്. മനസ്സിലായി? അപ്പോ എന്തുകൊണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ചിന്ത. കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റൂ. മനസ്സിലായോ? നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും ഈ ചിന്തയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് നമ്മുടെ അറിവാണ്. അപ്പോ അങ്ങനെയുള്ള അറിവ്, നമ്മുടെ തികച്ചു ആന്തരികമായിരിക്കുന്ന ഈ അറിവ്, അതിന് നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതിന് പ്രപഞ്ചത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനോ നമ്മുടെ ഉള്ളിലെ അറിവിൽ നിന്ന് കഴിയത്തില്ല. അതുകൊണ്ടാണ്, അതാണ് പറഞ്ഞത്, പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നും അത് വിധേയമാക്കാനോ തെളിയിക്കാനോ ഒന്നും പറ്റില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിന് നമുക്ക് ഏതിനു വേണോ എടുത്ത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റും. അറിവ് അങ്ങനെ അതുകൊണ്ടാണ് അറിവിനെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മുടെ ബ്രെയിനിനെ പഠിക്കാം, അത് പഠിക്കുന്ന എങ്ങനെ തന്നെ അറിവായിട്ടല്ല, അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് പഠിക്കുന്നത്. മെഷീനൊക്കെ വെച്ചാൽ കാണുന്ന അതാണ്. അത് വെച്ചിട്ട് പിന്നെ അറിവിനെ കുറിച്ച് ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അറിവിനെയല്ല അവിടെ പഠിക്കുന്നത്. നമ്മുടെ ഈ സിരാ കേന്ദ്രത്തെ, അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, ഫയറിങ്സ്, ഇതിനെയൊക്കെ പഠിക്കാം. അതൊന്നും അറിവിന്റെ പഠനമല്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ ഇത് പറയുന്നത് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞ രീതിയിലല്ല, എന്താണ് ആ പറയുന്നതിന്റെ പിന്നിൽ ഇതാണ്. കാരണം ഇതിന് ഒരു എന്താണ്, ഒരു ഭൗതിക സ്വഭാവമല്ല ഇത് കാണിക്കുന്നത്, നമ്മുടെ അറിവെന്ന് പറയുന്നത്. എന്നാൽ അതിന് ഭൗതികവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. കാരണം നമ്മുടെ ബ്രെയിനിലല്ലേ ഇത് കാണുന്നത്. അപ്പൊ അറിവെന്ന് പറയുന്നത് നേരിട്ട് ഒന്നിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. പക്ഷെ പരീക്ഷണവും നിരീക്ഷണവും നടത്തുന്നവന് അറിവില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവനും അറിവുണ്ട്, അറിവ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്ത് വരുന്നു, അവന്റെ അറിവ് എന്തായി മാറുന്നു, പ്രവൃത്തിയായി മാറുന്നു. അറിവെന്ന് പറയുന്ന ആക്ഷനായി മാറുന്നു. അറിവ് കൊണ്ട് ആക്ഷൻ സംഭവിക്കുന്നു. അപ്പോ അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടക്കും. ഇതാണ് ആ സയൻസും ഇവിടെ പറയുന്ന ഈ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം, അറിവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് സയൻസിന്റെ വഴി അല്ല, ചിന്തയുടെ വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് പാശ്ചാത്യ നാട്ടില് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, സാധാരണ ആൾക്കാർ, അവരീ നമ്മുടെ മനസ്സിനെ കുറിച്ച്, ബോധത്തെ കുറിച്ചൊക്കെ നൂറുകണക്കിന് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് സിദ്ധാന്തങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി കൂടുതൽ. അത് വലിയ വലിയ പ്രഗത്ഭന്മാരായ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു തിയറി രൂപപ്പെടുത്തി വരുമ്പോഴേക്കും ഉടനെ മറ്റൊരാൾ വന്നിട്ട് അത് അസംബന്ധമാണെന്ന് പ്രൂവ് ചെയ്യും. അത് വർക്ക് ചെയ്യത്തില്ല, നിങ്ങളുടെ തിയറി ശരിയല്ല എന്ന് പറയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവിടെ തിയറികൾക്ക് ഒരു ദാരിദ്ര്യമില്ല. കാരണം ഇതാണ്. അപ്പൊ അത് മൊത്തം നമ്മളിങ്ങനെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അറിവിന് പ്രപഞ്ചത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോ നേരല്ല ദൃശ്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അറിവിൽ മാത്രം. പ്രപഞ്ചം നേരെയാകുന്നു, നേരെ അല്ലാതാകാതിരിക്കുന്നു, പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നു, അത് നമ്മുടെ അറിവുമായിട്ടൊരു ബന്ധമില്ല. ഇതാണ് പറഞ്ഞത്.